യഹോവയീരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക് യഹോവ റാഫാ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം യഹോവ ശമ്മാ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് യഹോവയേലോഹിം സ്രഷ്ടാവാം ദൈവം നിൻ വചനത്താലുളവായെല്ലാം യഹോവയില്ലയോൻ അത്യുന്നതൻ നീ നിന്നെപ്പോലെ മറ്റാരുമില്ല യഹോവ ശാലോം എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് യഹോവയീരേ ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക് യഹോവ റാഫാ സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം യഹോവ ശമ്മാ കൂടെയിരിക്കും നൽകുമവൻ ആവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി